ഉപലബ്ധിവത് ആത്മധർമ്മമാണ് പൂർവശം. ആത്മാന്ന് വെച്ചാൽ ശരീരം, ചൈതന്യ വിഷ്ട ശരീരം പൂർവശ് പറയുന്നതാണ്. അങ്ങനെയുള്ള ചൈതന്യ വിശിഷ്ട ശരീരധർമ്മമാണ് ചൈതന്യവും മറ്റും. സിദ്ധാന്തി പറയുന്നു അത് ശരിയല്ല, വ്യത്യാസമുണ്ട്. വിഷയ വിഷയീഭാവം നമ്മുടെ പ്രധാനമായ വ്യത്യാസം. ദേഹവും ദേഹധർമ്മങ്ങളും ആണെങ്കിൽ അത് വിഷയമായിരിക്കും. പൂർവക്ഷി പറയുന്ന പോലെ ചൈതന്യ വിശിഷ്ടമായ ശരീരധർമ്മമാണ് ചൈതന്യ വിശിഷ്ടമായ ശരീരം ആത്മാവ്. അങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെ ധർമ്മമാണ് ചൈതന്യമെങ്കിൽ ആ ചൈതന്യം എങ്ങനെയാണോ ദേഹധർമ്മം രൂപാദികൾ അത് പരപ്രത്യക്ഷമാണ്. എന്നുവെച്ചാൽ അത് ചൈതന്യത്തിൻ്റെ വിഷയമാണെന്നർത്ഥം. പക്ഷെ ചൈതന്യം അങ്ങനെയല്ല, ചൈതന്യം ചൈതന്യത്തിന് വിഷയമല്ല. ദേഹധർമ്മം എന്ന് പറയുന്ന ദേഹത്തിൻ്റെ രൂപം, പരിണാമം, ഇത് ഇവകളെല്ലാം വിഷയങ്ങളാണ്. വിഷയിയായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിഷയിയായ ചൈതന്യത്തിൽ നിന്നും ഭിന്നമാണ്. ദേഹധർമാസ്വരൂപാദേഹ പരീരപ്പി ഉപലഭ്യത. വിഷയം വിഷയധർമ്മങ്ങളെല്ലാം ചൈതന്യത്തിന് വിഷയമാണ്. പരീരുപലഭ്യത എന്ന് പറഞ്ഞാൽ പരന്മാര് എന്ന് പറയുമ്പോൾ അവിടെ ചൈതന്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ചൈതന്യത്തിന് വിഷയമാണ് അത്. അന്യൻ്റെ ചൈതന്യമാകാം, സ്വന്തം ചൈതന്യമാകാം. ഉള്ള പരീരപി എൻ്റെ ദേഹധർമ്മങ്ങൾ ഒരുപാധികൾ എനിക്ക് വിഷയമാണ്, അത് അന്യനും വിഷയമാകുന്നു. അതിനകത്തു ആത്മധർമ്മ ചൈതന്യ സ്മൃതിയാകെ പക്ഷെ ആത്മധർമ്മങ്ങൾ ആണ് ചെയ്ത സ്മൃതിയാദികളല്ല. അത് അന്യന് വിഷയമാകുന്നില്ല. എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൻ്റെ വിഷയമാണ്, എൻ്റെ ബോധത്തിൻ്റെ വിഷയമാണ്. എൻ്റെ ധർമ്മങ്ങളാണ് സ്മൃതി, എൻ്റെ ധർമ്മമാണ് ബോധം. അതെനിക്ക് മാത്രം വിഷയം. ഇപ്പം ചൈതന്യ സ്മൃതി ആദികളോട് കൂടിയതാണ് ആത്മാവെങ്കിൽ അതിനെല്ലാം വിഷയമാക്കുന്നു. ആ ചൈതന്യ സ്വരൂപമാണ് ആത്മാവെങ്കിൽ അത് മറ്റാർക്കും വിഷയമല്ല, അതിൻ്റെ ധർമ്മങ്ങളും വിഷയമല്ല. ഇവിടെ ധർമ്മം ധർമ്മി എന്നെല്ലാം പറയുന്നത് താത്കാലികമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ആത്മധർമ്മമാണ് ചൈതന്യം, ആത്മധർമ്മമാണ് സ്മൃതി. എന്നാൽ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ചൈതന്യം ആത്മസ്വരൂപമാണ്, പക്ഷെ അവിടെ എത്തിയിട്ടില്ല. ചർവാകൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ചർവാകന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ് ആത്മധർമ്മമാണ് ചൈതന്യം. അപ്പം ആത്മസ്വരൂപമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ഇതാണ്, അത് ചൈതന്യം ശരീരധർമ്മമല്ല, ചൈതന്യം വിഷയിയാണ്. അതുകൊണ്ട് ഈ വിഷയ വിഷയീഭാവം അത് ചൈതന്യത്തിൻ്റെ വിശേഷത്തിന് അതെപ്പോഴും വിഷയിയായിരിക്കും. അതിൻ്റെ വിഷയങ്ങളാണ് ബാക്കിയുള്ള സർവ്വത്. ശരീരവും ശരീരധർമ്മങ്ങളും ഇതൊന്നാകാൻ കഴിയില്ല. ശരീരധർമ്മം അല്ല ചൈതന്യം. വിഷയി ഒരിക്കലും വിഷയമാകുന്നില്ല. മാത്രമല്ല അഭിചാസതിഹി തവദ്ദേഹെ ജീവതവസ്ഥായാം ഏഷാം ഭാവ ശക്യതി നിശ്ചയത്തിനു അസതി അഭാവ. പിന്നെ ഈ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് തന്നെ ചൈതന്യ ദേഹധർമ്മമാണോ, ചൈതന്യം ത്തിൻ്റെ സ്വഭാവം എന്താണ്, ചൈതന്യം വിഷയിയാണോ, ചൈതന്യം വിഷയമാകുന്നുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ജീവതവസ്ഥ, ഈ ശരീരം ജീവശരീരമായിട്ടിരിക്കുമ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ കഴിയും എന്നുവെച്ചാൽ ശരീരം ചൈതന്യവാൻ ആയിരിക്കുമ്പോൾ, ശരീരത്തിൽ ബോധത്തോടു കൂടി ഇരിക്കുമ്പോഴേ ചർച്ചയെല്ലാം നടക്കും. ചൈതന്യം സ്വയം വിഷയിയായിരിക്കുന്നു, അപ്പോൾ ചൈതന്യം ഈ ശരീരത്തിൻ്റെ ഒരു ധർമ്മമാണ്. ധർമ്മം എന്ന് പറയുമ്പോൾ ചർവാകൻ പറയുന്നതനുസരിച്ച് ഭൂതപരിണാമം കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഭൗതികവാദികളെല്ലാം പറയുന്നതിന് ഭൂതപരിണാമം കൊണ്ട് ചൈതന്യം ഉണ്ടാകുന്നു, മതശക്തി പോലെ. അങ്ങനെയുള്ള ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും എല്ലാം ഈ ശരീരത്തിൽ ചൈതന്യത്തെ അനുഭവിക്കുന്ന സമയത്താണ്. അത് ചർവാകന് സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ മരിച്ചാലോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചൈതന്യത്തെക്കുറിച്ച്, ചൈതന്യം ഇല്ലാതാകുന്നു, നഷ്ടപ്പെടുന്നു എന്നങ്ങനെ പറയാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. ജീവനുള്ളപ്പോൾ ചൈതന്യം ഉണ്ടെന്ന് പറയാം, അത് ശരി ചർവാകനും പറയുന്നു. ജീവൻ നഷ്ടപ്പെട്ടു, മരിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ചൈതന്യം നഷ്ടപ്പെടുന്നു എന്നങ്ങനെ പറയാൻ കഴിയും. ഇല്ലാന്നങ്ങനെ തീരുമാനിക്കുന്നു. പ്രത്യക്ഷം കൊണ്ട് തീരുമാനിക്കാൻ പറ്റില്ല, കാരണം ചാർവാകൻ പ്രത്യക്ഷത്തെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. പ്രത്യക്ഷം ചൈതന്യം ഇല്ല, അത് നശിച്ചു എന്നുള്ളത് അങ്ങനെ പ്രത്യക്ഷമാണ്. ചൈതന്യം ഉണ്ടെന്നുള്ളത് പ്രത്യക്ഷമാണ്. ചൈതന്യമില്ല എന്നുള്ളത് ചൈതന്യത്തിന്റെ അഭാവം എന്നൊക്കെ അങ്ങനെ പ്രത്യക്ഷമാണ്. പറയുന്നു ചൈതന്യത്തിന്റെ അനുഭവമില്ല അതുകൊണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷമല്ല, അതിന് അനുപലബ്ധി എന്ന് പറയും, അല്ലെങ്കിൽ അത് അനുമാനമാണ്. അങ്ങനെ ഒരു പ്രമാണത്തെ സ്വീകരിക്കുന്നില്ല. ചില പ്രത്യക്ഷം മാത്രമേ സ്വീകരിക്കുന്നു. അനുപലബ്ധി ഉപലബ്ധി അഭാവ വസ്തുവില്ല എന്ന് പറയുന്നത് അനുപലബ്ധി പ്രമാണമാണ്, അല്ലെങ്കിൽ അതിനെ അനുമാനത്തിൽ ഉൾപ്പെടുത്താം, അല്ലാതെ അത് പ്രത്യക്ഷമാണ്. ചൈതന്യം പ്രത്യക്ഷമാണ്, പക്ഷെ ചൈതന്യ അഭാവം പ്രത്യക്ഷമല്ല. പ്രത്യക്ഷമല്ലെങ്കിൽ പിന്നെ അതെങ്ങനെ സ്വീകരിക്കും? അതാണ് അപിച്ച സതി താപദ്ദേഹേ ദേഹം ഇരിക്കെ. ദേഹം ഇരിക്കുക എന്ന് വെച്ചാൽ ജീവിതാവസ്ഥയ, ജീവിച്ചിരിക്കെ. യേശാം ഭാവശക്യതേ, നേരത്തെ പറഞ്ഞ ആത്മധർമ്മങ്ങളുടെയൊക്കെ ഭാവം അതിൻ്റെ അസ്തിത്വത്തെ ശക്തിയിൽ നിശ്ചയമുണ്ടെന്ന് പറയാം. അത് പറയാമല്ലോ, എൻ്റെ ശരീരത്തിൽ ആത്മധർമ്മങ്ങളെല്ലാം ഉണ്ട് എനിക്ക് ഉറപ്പിക്കാം. അന്യൻ ജീവിച്ചിരിക്കുന്നു, അവൻ്റെ ശരീരത്തിലും ആത്മധർമ്മങ്ങളെല്ലാം ഉണ്ട് എന്നുറപ്പിക്കാം. അതിനകത്ത് അസതി അഭാവ, അസതി ദേഹമുണ്ട് പക്ഷെ ജീവനില്ല മൃത ശരീരത്തിൽ. അഭാവ ചൈതന്യത്തിന്റെ അഭാവത്തെ നിങ്ങളെങ്ങനെ പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം സ്വീകരിക്കുന്നവർക്ക് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നാണ്. സ്വീകരിക്കാം, കാരണം ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ ചൈതന്യം പ്രത്യക്ഷമല്ലെങ്കിലും ചേഷ്ടാദികൾ കാണുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അവിടെ ചേഷ്ടയും മറ്റും കാണുന്നില്ല, അതുകൊണ്ട് അവിടെ ചൈതന്യമില്ല. എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം സ്വീകരിക്കുന്നവർക്ക് അത് സാധിക്കത്തില്ല. എന്തുകൊണ്ട്? പതിത്തേപി കഥാചിത് അസ്മിൻ ദേഹേ ദേഹാന്തര സഞ്ചാരേൺ ആത്മധർമാനുവർത്തേ. അന്നൊക്കെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? പതിതേ കഥാചിത് അസ്മിൻ ദേഹേ, ദേഹം പതിച്ചുപോയി എന്നുവെച്ചാൽ മരിച്ചു. ചൈതന്യം ത്തിനെ സംബന്ധിച്ച് അത് ശരീരം വിട്ടുപോയില്ല എന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? ശരിയാണ്, ഇതിൽ ചേഷ്ടയും മറ്റും കാണുന്നുണ്ട്, പക്ഷെ ചൈതന്യം നശിച്ചു എന്നങ്ങനെ തീരുമാനിക്കും? ചൈതന്യം ശരീരം വിട്ടുപോയതാവാം, സംശയിക്കാനേ പറ്റും. അല്ല, ചൈതന്യത്തിന്റെ അഭാവത്തെ നിശ്ചയിക്കാൻ പറ്റത്തില്ല, സംശയം വരാം. എന്ത് സംഭവിച്ചു? സംശയം കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റും, ഇങ്ങനെയൊരു സംശയമുണ്ട് അതുകൊണ്ടില്ല ചൈതന്യമില്ല. സംശയം പ്രമാണമല്ല, സംശയത്തിൽ നിന്നും പ്രമേയം ഉണ്ടാകത്തില്ല. ഇല്ലാന്ന് നിശ്ചയിക്കാൻ പറ്റത്തില്ല, കേവലം സംശയിക്കാൻ മാത്രം പറ്റും. എന്തുകൊണ്ട്? ഞങ്ങൾ പറയുന്നു ഈ ദേഹം പതിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ഈ ചൈതന്യം ശരീരത്തെ വിട്ട് സഞ്ചരിക്കുന്നു, ആത്മാവ് സഞ്ചരിക്കുന്നു എന്ന് ഞങ്ങൾ പറയും. അപ്പം നിങ്ങൾക്ക് സംശയിക്കാനേ പറ്റൂ, അവർ പറയുന്നതാണോ ശരി അതോ നശിച്ചതാണോ. നിശ്ചയിക്കാൻ പറ്റത്തില്ല. നിശ്ചയിച്ചില്ലെങ്കിൽ ആ ശരീരം പതിച്ചു, ആത്മാവ് നശിച്ചു എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പക്ഷമുള്ളത് കൊണ്ട് അങ്ങനെയും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് സംശയം മാത്രമേ സാധ്യമാകൂ, മറിച്ച് നിശ്ചയം സാധ്യമാകത്തില്ല. തീരുമാനിക്കാൻ കഴിയത്തില്ല. എനിക്ക് അനുഭവമില്ല, അതുകൊണ്ടില്ല എന്നൊരു കാര്യത്തെ സംബന്ധിച്ചും തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങനെ തീരുമാനിക്കണമെങ്കിലും പ്രത്യക്ഷ അതിരിക്തമായ പ്രമാണത്തെ സ്വീകരിക്കണം. പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം സ്വീകരിക്കുന്നവരാണ്, അത് സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നാണ്. പതിദേവി കഥാചി തസ്മിൻ ദേഹേ, ഈ ദേഹം പതിച്ചാലും മരിച്ചു കഴിഞ്ഞാലും ദേഹാന്തര സഞ്ചാരേണ ആത്മധർമ്മ അനുവർത്തിയത്. ദേഹാന്തര സഞ്ചാരത്തിലൂടെ എന്ന് വെച്ചാൽ ഈ ആത്മാവ് ആത്മധർമ്മങ്ങളെല്ലാം അതിനെല്ലാം ദേഹാന്തര സഞ്ചാരം, അത് മറ്റു ദേഹത്തിലേക്ക് പോകുന്നു. അങ്ങനെ ആത്മധർമ്മ അനുവർത്തി ആത്മധർമ്മങ്ങൾ അനുവർത്തിക്കാം. സംശയം മാത്രേണാപി പരപക്ഷ പ്രതിഷിദ്ധ്യതേ, സംശയം കൊണ്ട് തന്നെ പരപക്ഷം എന്താണ്, ആത്മധർമ്മം നശിക്കുന്നു എന്നുള്ള പക്ഷം ഇവിടെ നിഷേധിക്കപ്പെടുന്നു. സംശയം കൊണ്ട് തന്നെ പരപക്ഷം എന്താണ്, അത് ദേഹധർമ്മമാണ്, ദേഹനാശത്തോടുകൂടി നശിക്കുന്നു എന്നുള്ള പക്ഷം സംശയമെന്ന് പറഞ്ഞാലും ആ പക്ഷം നിൽക്കില്ല. അങ്ങനെയൊരു പക്ഷത്തെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഒക്കത്തില്ല, സംശയിക്കാം ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഇല്ലാന്ന് തീരുമാനം. ഇതൊരു എല്ലായിടത്തും ഇത് പ്രയോഗിക്കുന്ന ഒരു യുക്തിയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഇല്ല എന്ന് തീരുമാനിക്കണമെങ്കിൽ അവിടെ സംശയവും പാടില്ല. അതായത് ഇപ്പോൾ ഇവിടെ ഘടത്തിൻ്റെ അഭാവമുണ്ട്, ഇല്ലാന്ന് ഞാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു, എനിക്ക് സംശയമില്ല. അവിടെ സംശയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് ഇവിടെ ഇല്ല. അപ്പോൾ അഭാവത്തെ നിശ്ചയിക്കണമെങ്കിലും പ്രത്യക്ഷം മാത്രം പ്രമാണമായി സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അഭാവത്തിൻ്റെ പ്രത്യക്ഷം വേണം, ഇല്ല എന്ന്. അഭാവത്തെ പ്രത്യക്ഷമായി സ്വീകരിക്കുന്നു. പക്ഷേ അത് പ്രത്യക്ഷമല്ലാത്ത ഒരു സ്ഥലത്ത് അതില്ലാന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇല്ല എന്ന് പറയണമെങ്കിലോ ഉണ്ടാകാമല്ലോ എന്നുള്ള സംശയം നിലനിൽക്കുന്നിടത്തോളം കാലം ഇല്ല എന്നുള്ള അപ്രമേയം ഉണ്ടാകത്തില്ല. അത് സംശയത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകില്ല, സംശയം പ്രമാണമല്ല. അതുകൊണ്ടാണ് അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ ചർച്ചകൾ നടക്കുന്നത് തന്നെ. ഈശ്വരൻ, അധിഷ്ഠം, സ്വർഗം, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം സ്വീകരിക്കുകയാണ്. അവിടെ നിങ്ങൾക്കതൊന്നും ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? അത് തീരുമാനിക്കാൻ കഴിയത്തില്ല. സംശയം വരും. സംശയം വരുമ്പോൾ ഉണ്ടാകാം, ഇല്ല, അതിരിക്കാം എന്നേ പറയാൻ പറ്റൂ. ശശവിഷാണം എന്ന് പറയുന്നത് വളരെ സ്പഷ്ടമല്ലേ? കൊമ്പുള്ള മുയലിനെ രണ്ടു കൂട്ടരും കാണുന്നില്ല. ആര്? വാദിയും പ്രതിവാദിയും രണ്ടു കൂട്ടരും സമ്മതിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല, രണ്ടു കൂട്ടർക്ക് സമ്മതമായ കാര്യമാണ്. കാരണം കൊമ്പുള്ള സാധനം ഇവിടെ പ്രത്യക്ഷമാണ്, മറ്റു പ്രാണികൾ കൊമ്പില്ലാത്ത സാധനവും പ്രത്യക്ഷമാണ്. ശശത്തിന്റെ കൊമ്പ് ഇല്ല തീരുമാനിക്കുന്നു. അതിപ്പോ ഇതുപോലെയാണ് അഗ്നിശീതമല്ല തീരുമാനിക്കുന്നു. എന്തുകൊണ്ട്? പ്രത്യക്ഷ പ്രമാണത്തിലൂടെ ശീതമായ അഗ്നി ഇതുവരെ ആരും കണ്ടിട്ടില്ല. അതൊക്കെ പ്രത്യക്ഷത്തിലൂടെ തന്നെ തീരുമാനിക്കാം പ്രത്യക്ഷ പ്രമാണത്തെ സ്വീകരിക്കുന്നവർക്ക്. പക്ഷെ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പക്ഷത്തെ ഉന്നയിക്കുകയാണ്. ഇനി പറയുകയാണ്, ഇന്ന രാജ്യത്തിൽ ഒരു മുയലുണ്ട്, അതിന് കൊമ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ സംശയം വരും. പിന്നെ അതിലൊരു തീരുമാനം ഉണ്ടാവണം. സംശയം വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള ഒരു മുയലിനും കൊമ്പില്ലാന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് പോയി പരിശോധിക്കണം, ഉണ്ടോ ഇല്ലോ എന്ന് തീരുമാനിക്കണം. അവിടെയും ചാർവാഹകൻ അവിടെയും പ്രത്യക്ഷത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും. ചാർവാഹകനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. പ്രത്യക്ഷത്തെ മാത്രം പ്രമാണമായി സ്വീകരിച്ച് വരുന്ന കുഴപ്പമാണ്. പിന്നെ ചൈതന്യം എന്ന് പറയുന്നത് ഇല്ല, മരണശേഷം ചൈതന്യമില്ല, നശിച്ചുപോകുന്നു, അത് ഭൂതസംഘാതത്തിൽ നിന്നുണ്ടാകുന്നതാണെന്നൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ വരുന്ന ദോഷങ്ങളാണ് ഈ കാണിക്കുന്നത്. അതിലൂടെ ചൈതന്യം ഉണ്ടെന്ന് സമർത്ഥിക്കുകയല്ല. ചൈതന്യം ഭൂതസംഘാതത്തിൽ നിന്നുണ്ടായതല്ല, കാരണം അത് വിഷയിയാണ്. അത് പറഞ്ഞു കഴിഞ്ഞു. ഭൂതങ്ങൾ വിഷയമാണ്, വിഷയി ഒരിക്കലും വിഷയധർമ്മം ആകുന്നില്ല. ഇതാണ് ചൈതന്യത്തെ സംബന്ധിച്ച നിലപാട്. വിഷയി ഒരിക്കലും വിഷയധർമ്മം ആകത്തില്ല. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചാലോ? അത് പറയാം, അത് യുക്തിഭംഗമാണ്, യുക്തിക്ക് വിരോധം വരുന്ന കാര്യമാണ്. അങ്ങനെ സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ഭൂതങ്ങൾ കൂടിച്ചേർന്ന് ചൈതന്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ഒരുപാട് അതൊരു യുക്തിയിൽ പറയുന്നതാണല്ലോ. ഒരു കാര്യത്തെ യുക്തിയിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ യുക്തിയിലൂടെ നിഷേധിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കേണ്ടി വരും. നാല് ഭൂതങ്ങൾ കൂടിച്ചേർന്ന് ഈ പ്രപഞ്ചത്തിലെല്ലാം നാല് ഭൂതങ്ങൾ കൂടിച്ചേർന്ന കാണുന്നു, അവിടെയെല്ലാം എന്തുകൊണ്ട് ചൈതന്യം കാണുന്നില്ല? എന്തുകൊണ്ടത് കാണുന്നില്ല? അവന് സമാനം പറയേണ്ടി വരും. അവനൊന്നും സമാനം പറയാൻ പറ്റില്ല. നാല് ഭൂതങ്ങൾ കൂടിച്ചേർന്നുണ്ടായി എന്ന് പറഞ്ഞാൽ എവിടെ, ആര് കൂട്ടിച്ചേർത്തു, എങ്ങനെ കൂടിച്ചേരുന്നു, എന്താണ് അതിൻ്റെ കൃത്യമായ അളവ്, എന്തുകൊണ്ട് അതിൽ മാത്രം സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഭാഗ്യസ്ഥലത്ത് സംഭവിക്കുന്നില്ല, ഒരുപാട് ചോദ്യങ്ങൾ സമാനം പറയേണ്ടി വരും. അത് സമാനം പറയാൻ കഴിയാത്തിടത്തോളം കാലം ഏതളവിൽ കൂടിച്ചേരുമ്പോഴാണ് ചൈതന്യം ഉണ്ടാകുന്നത്, അതെവിടെയാണ് ഉണ്ടാകുന്നത്? ഏറ്റവും പ്രധാനമായി വരുന്നത് ആര് കൂട്ടിച്ചേർത്തു, കൂട്ടിച്ചേർക്കുന്ന ആരാണ്, അതിൻ്റെ ഒരു നിയാമകൻ എന്താണ്, നിയാമകമായിരിക്കുന്നു. ഒരിക്കലും ഭൗതികവാദികൾക്ക് ഇതിൽ നിന്ന് സമാനം പറയാൻ പറ്റില്ല. എന്തു പറയും? അതിനെക്കുറിച്ച് ഞങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഭൂതങ്ങൾ കൂടിച്ചേർന്നാണ് ചൈതന്യം ഉണ്ടായത്, അത് ഉറപ്പാണ്. പക്ഷെ ചോദ്യങ്ങൾ വന്നാൽ പറയും. ഞങ്ങളുടെ ശാസ്ത്രം അത്രയ്ക്ക് വളർന്നിട്ടില്ല, വളരുമ്പോൾ പറയാം, ഇപ്പോൾ വളർന്നിട്ടില്ല. ഭാവിയിൽ വളരും ഒക്കെ പറയാം. കാരണം അതിനെക്കുറിച്ച് ഭൂതങ്ങൾ കൂടിച്ചേരുന്നതാണ് ഭൗതികശാസ്ത്രാചാര്യൻ എന്ന് പറയുന്നത്. ചാർവാകൻ പറഞ്ഞ അതേ കാര്യം തന്നെ. ഇതിൻ്റെ മരുന്ന് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരും. എങ്ങനെ, എവിടെ, ആര് കൂടിച്ചേർത്തു, എന്താണ് അതിൻ്റെ അളവ്, എന്തുകൊണ്ടത് എല്ലായിടത്തും സംഭവിക്കുന്നില്ല, ചിലയിടത്ത് മാത്രം എന്ത് സംഭവിക്കുന്നു, അതിന് ഒരിക്കലും സമാധാനം കണ്ടെത്തിയിട്ടില്ല. ഇപ്പൊ കണ്ടെത്തിയെന്ന് ആരും അവകാശപ്പെടുന്നുമില്ല. അപ്പൊ ആ ഭാഗത്തെ തന്നെ ഇവിടെ അതൊരിക്കലും ഉത്തരം കിട്ടാൻ സാധ്യമായൊരു ചോദ്യമേ അല്ല ആ രീതി. അതുകൊണ്ട് ആ രീതിയിലല്ല ചൈതന്യത്തെ അങ്ങേ. ചൈതന്യം വിഷയിയാണ്, അതാ പറയുന്നത്. അതൊരിക്കലും വിഷയധർമ്മം അല്ല. ഇതാണ് വിഷയത്തെ അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അറിയത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. നമുക്ക് എവിടെയാണ് അറിയാൻ വയ്യാത്തത്. ഇവിടെയാണ് നമ്മളെന്ത് പറയുന്നത്, സ്വാഭാവികമാണ്. ഇതിനെ കൂടുതലൊന്നും ചോദിക്കരുത്, അറിയില്ല എന്നുള്ള. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അവിടെ പിന്നീട് ചോദ്യങ്ങളില്ല, ചോദിക്കാൻ ഒക്കത്തില്ല. സ്വാഭാവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യം ഇവിടെ പറഞ്ഞല്ലോ, അത് വിഷയിയായിരിക്കുന്നു എന്ന് പറയുന്നത് അത് അനുഭവമാണ്. സർവരുടെയും അനുഭവമാണ്, അത് സർവത്തെയും വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഭാഷ്യകാരന്റെ യുക്തി. വിഷയി എങ്ങനെ വിഷയധർമ്മമാകും? അപ്പം അത് വളരെ പ്രകടമായ വ്യത്യാസമുണ്ട് വിഷയി എന്നും വിഷയമെന്നും പറയുന്നിടത്ത്. അതാണ് അതിൽ തുടങ്ങിയത്. തമപ്രകാശവത് വിരുദ്ധ സ്വഭാവയോ, രണ്ടും പരസ്പര വിരുദ്ധ സ്വഭാവമാണ്. ഒന്നും മറ്റൊന്നിൻ്റെ ധർമ്മം ആകത്തില്ല. അത് ഇവിടെ പറഞ്ഞല്ലോ പരന്മാർ. ഇപ്പം ശരീരത്തിൻ്റെ ധർമ്മങ്ങളെന്ന് പറയുന്നത് സംഖ്യ, പരിണാമം, രൂപം, ഇതിനെ ഒരുപാട് ധർമ്മങ്ങൾ ശരീരത്തിൻ്റെ ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെ? ശരീര പരിണാമം കൊണ്ട് സംഭവിക്കുന്നതാണ്, പ്രകൃതിയുടെ പരിണാമം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതെല്ലാം യാവത് സ്ഥായി, ശരീരം എത്ര കാലമുണ്ടോ അതൊക്കെ ഉണ്ട്. ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം ശരീരത്തിൻ്റെ രൂപമുണ്ട്. ശരീരത്തിന് മാറ്റം, പരിണാമം സംഭവിച്ച രൂപത്തിനും പരിണാമം സംഭവിക്കും. അപ്പോ ശരീരധർമ്മങ്ങളുടെ എല്ലാം സ്വഭാവം അതാണ്. ശരീരം എത്ര കാലം നിൽക്കുന്നു അത്രയും കാലം അതിനുണ്ടാവും. കാരണം അത് പരിണാമത്തിൽ, പരിണാമ പ്രക്രിയയിൽ സംഭവിക്കുന്നതാണ്. ഇപ്പൊ ശരീരത്തൊരു ദ്രവ്യമായിട്ട് എടുക്കുക, അമൃത് ഒരു ദ്രവ്യം. അതിന് പരിണാമം സംഭവിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള രൂപങ്ങളുണ്ടാവും, ചട്ടിയും കലവും എല്ലാം ഉണ്ടാവും. പരിണാമം കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അത് കലമായിട്ട് അതിനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എത്ര കാലം കലമിരിക്കുമോ അത്രയും കാലം ആ കാര്യത്തിൽ പരിണാമം കൊണ്ട് സംഭവിച്ച എല്ലാം അവിടെ ഇരിക്കുന്നു. അതിനതിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് അതിൻ്റെ ധർമ്മമാണ്. പക്ഷെ ചൈതന്യത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് ശരീരമായി ഇരിക്കേ തന്നെ ചൈതന്യം ഇതിൽ നിന്ന് അപ്രത്യക്ഷമാകും. ശരീരം മാറിപ്പോകുന്നു. അങ്ങനെ മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ ചൈതന്യം ശരീരത്തിൻ്റെ ധർമ്മമല്ല. ഇതാണ് ഒരു യുക്തി ഭാഷ്യകാരൻ പറയുന്നത്. ശരീരധർമ്മമാണെങ്കിൽ എങ്ങനെയാണോ ഘടത്തിൻ്റെ രൂപം യാവത് ഘടം, എത്ര കാലം ഘടം ഇരിക്കുന്നു അതുപോലെ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ ചൈതന്യം അത് ഇരുന്നത് അതിൻ്റെ ധർമ്മമാണ്. അല്ല, അതുകൊണ്ട് അതുമല്ല അതിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്ന് പറയുന്നത് എന്താണ്? അതെപ്പോഴും വിഷയിയായിരിക്കുന്നു. വിഷയിയായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ വിഷയങ്ങളായിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം പഠന വിധേയമാകുന്നത്, മനനത്തിന് വിധേയമാകുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ചർച്ച ചെയ്യുന്നതെല്ലാം. ചൈതന്യം എന്ന് പറയുന്ന വിഷയിയുടെ വിഷയമായിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ ഭൗതികമായ ഈ പരിണാമങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല. അത് വിഷയായ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ്. അല്ലാതെ വിഷയങ്ങളെ മാത്രം ആശ്രയിച്ചിട്ടല്ല. അപ്പോൾ വിഷയങ്ങളെപ്പോൾ വിഷയങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം പഠനങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നാലും ഒരിക്കലും അങ്ങനെ ഒരു വിഷയമാകാത്ത വിഷയെ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ചൈതന്യം സ്വതന്ത്രമാണ്. ചൈതന്യം വിഷയത്തിൽ നിന്ന് സ്വതന്ത്രമാണ്. വിഷയങ്ങളെക്കുറിച്ച് ചൈതന്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം നടക്കുന്നു, ഓരോ സിദ്ധാന്തങ്ങൾ എത്തിച്ചേരുന്നു. ചൈതന്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ വിഷയങ്ങൾക്കൊന്നിനും തന്നെ ഇല്ല. ചൈതന്യത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത് എന്താണ്? അത് സ്വയം പ്രകാശം. അതിനൊന്നിനുമില്ല, ഈ കാണുന്ന ഒരു വിഷയങ്ങൾക്കും ഇല്ല. അപ്പൊ സ്വയം പ്രകാശമായിരിക്കുന്ന ചൈതന്യവും അങ്ങനെ അല്ലാത്ത വിഷയങ്ങളും ഇതെങ്ങനെ ഒന്ന് മറ്റൊന്നിൻ്റെ ധർമ്മമാകുന്നു? അതങ്ങനെ ആകുന്നുണ്ട്. അവസാന ഭാഷകാരൻ പറയുന്നതാണ്, ഞങ്ങൾ ഈ ചൈതന്യത്തെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നു. ചൈതന്യം തന്നെയാണ് ആത്മാവ്, സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ആത്മാവ്. അതിൻ്റെ നാശത്തെക്കുറിച്ചോ അതിൻ്റെ ഉത്പത്തിയെക്കുറിച്ചോ ഒന്നും ഒരു കൽപ്പനയും സാധ്യമേ അല്ല. വിഷയങ്ങളിൽ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച്, അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും ആവിഷ്കരിക്കാം. ചൈതന്യത്തെ സംബന്ധിച്ച് അത് വിഷയമാകാത്തതുകൊണ്ട് തന്നെ അത് ഒന്നും സാധ്യമല്ല. അതുകൊണ്ട് വിഷയി ഒരിക്കലും വിഷയധർമ്മം ആകത്തില്ല. അങ്ങനെ ചിന്തിക്കാനേ സാധ്യമല്ല, അങ്ങനെ ഒരു ബോധമേ ഉണ്ടാകത്തില്ല. പിന്നെ ഈ ചാർവാകൻ പറയുന്നതൊക്കെ ആത്യന്തികമായിട്ട് എന്താണ് ഇതെന്നും തത്വമല്ല, മനസ്സ് ഇതെല്ലാം കേവല സംശയം മാത്രമാണ്. ഇതിനൊക്കെ സംശയത്തിൻ്റെ സ്ഥാനത്തെ വയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഭൂതങ്ങൾ പരിണമിച്ച് ചൈതന്യം ഉണ്ടാകാമോ? അത് വിഘടിച്ചു കഴിഞ്ഞാൽ ചൈതന്യം നഷ്ടപ്പെടാമോ? ഇതൊക്കെ സംശയങ്ങളാണ്. സിദ്ധാന്തം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് നിശ്ചയാത്മകമായ അറിവായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ ആയിക്കൂടെ അഭ്യൂഹങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ ഭൗതികശാസ്ത്രത്തിൻ്റെ പല സിദ്ധാന്തങ്ങളും ഇന്നും അഭ്യൂഹങ്ങളാണ്. അങ്ങനെ ആകാം എന്നേ പറയുന്നു. അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വേറൊരാൾ ചോദ്യം ചെയ്യും, എന്തുകൊണ്ടും മറിച്ചായിക്കൂടാ? പലതും അഭ്യൂഹങ്ങൾ ആയിട്ടാണ് നിൽക്കുന്നത്. ചൈതന്യത്തെ സംബന്ധിച്ചുള്ള ഇവിടെ സിദ്ധാന്തം അഭ്യൂഹമല്ല, നിശ്ചയമാണ്. ചൈതന്യത്തിൻ്റെ സ്വഭാവം തന്നെയാണ് നിശ്ചയാത്മകമായ. നിശ്ചയാത്മകത എന്ന് പറയുന്ന ആ ബോധത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കുന്നതിനുള്ള ബുദ്ധിസൂക്ഷ്മത അതാവശ്യമാണ് എന്നുള്ളതേ ഉള്ളൂ. അത് ഈ ഭൗതിക തത്വങ്ങളെ ഗ്രഹിക്കുന്ന പ്രക്രിയയിലൂടെ അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഭൗതികവാദിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അതിന് മനസ്സിലാക്കേണ്ട രീതി വേറെയാണ്. ഓരോ ശാസ്ത്രത്തിനും അതാത് വിഷയങ്ങളെ അപഗ്രഥിക്കുന്നതിന് അതിൻ്റെതായ രീതികളുണ്ട്. അതുപോലെ ചൈതന്യത്തെ ഗ്രഹിക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്. ആ രീതിയിൽ അത് മനസ്സിലാക്കണം. അതിൻ്റെ രീതിയാണ് ഇവിടെ പറയുന്ന വിഷയവിഷയീഭാവം. അതുകൊണ്ട് ഭൗതികവാദികളും പറയും, യുക്തിവാദികളൊക്കെ, ഈ പറയുന്ന ചൈതന്യത്തിൻ്റെ പക്ഷത്തിലേക്ക് വന്നിട്ട് അദ്വൈതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യുക്തിവാദി ഭൗതികവാദി എല്ലാം സംസാരിച്ചിട്ട് പറയണം, അവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അവരെ ഇത് ബോധ്യപ്പെടുത്താനേ പറ്റത്തില്ല, സാധ്യമല്ല. എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന ഭൗതികവാദിക്ക് യുക്തിവാദിക്ക് ഒരിക്കലും ബോധ്യപ്പെടത്തില്ല. അവർ പറയും ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നർത്ഥം. കാരണം ഇത് ബോധത്തിൻ്റെ ലെവൽ നിന്നുകൊണ്ടാണ് അദ്വൈതി കാര്യം പറയുന്നത്. ഭൗതികവാദി പറയുന്നതോ വിഷയത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട്, വിഷയത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, വിഷയവിഷയി എന്നുള്ള വിഭജനത്തിൽ വിഷയിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അദ്വൈതി സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് വിഷയത്തിൻ്റെ തലത്തിലിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത്? അപ്പോൾ ഭൗതികവാദി എന്ന് പറയുന്നത് ചർവാകന്റെ പിൻഗാമികളാണ്. ഈ പറയുന്ന ചൈതന്യത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാം യുക്തിവാദികളും അങ്ങനെ തന്നെ. ഈ രണ്ടു കൂട്ടരും രണ്ട് പ്രക്രിയയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പറഞ്ഞില്ലേ, നൈഷ തർക്കേണ മതിരാപനേയ, അങ്ങനെ ഒരു തർക്കത്തിലൂടെ ഈ ബുദ്ധി ഉണ്ടാകത്തില്ല. ഇത് എപ്പോഴും പറയുന്നത് എന്താണ്? ഇത് സ്വയം ഉള്ള ഒരു ബോധ്യപ്പെടലാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കുന്നതിന് അതിൻ്റെതായൊരു ബുദ്ധി വേണം. ഇത് ഭൗതികവാദിക്കെന്നുള്ളതല്ല, ആധ്യാത്മികവാദികൾക്കും ഇത് ബോധ്യപ്പെടത്തില്ല. അല്ല, ഭൗതികവാദിക്ക് മാത്രം ബോധ്യപ്പെടാത്തതല്ല. പറയുന്ന അദ്വൈതത്തെ, അദ്വൈത ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആധ്യാത്മികവാദികളുണ്ടല്ലോ, ഒരുപാടുണ്ട്. പല പേരിൽ വിളിക്കും, യോഗികളെന്നോ ഭക്തന്മാരെന്നോ, ഇങ്ങനെയൊക്കെ പല പേരിൽ വിളിക്കും. അവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരും ഭൗതികവാദിയുടെ തലത്തിൽ തന്നെയാണ്, ഭൗതികവാദികളുടെ നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ വിഷയ വിഷയ ഭാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും തല പെരുക്കുന്നു എന്ന് പറയും. സ്വതേ തന്നെയുള്ള പെരുപ്പ് കുറച്ചുകൂടെ കൂടും, ഒന്നും കാര്യമില്ല. അപ്പൊ ഭൗതികവാദത്തെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു ബുദ്ധി തീക്ഷ്ണത, വലിയ ബുദ്ധിമാന്മാരുണ്ട്, അതുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു നൈഷ തർക്കേണ മതിരാപനേയ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ബ്രഹ്മസൂത്രം തുടങ്ങിയപ്പോൾ തന്നെ ആ വിഷയവിഷയി എന്നുള്ള ഒരു ഭാഗം എടുത്ത് ചർച്ച ചെയ്യുന്നത്. അതാത് ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് നേരിട്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതല്ല. ശരിക്കും അത് ശങ്കരാചാര്യർ എന്ന് പറയുന്ന ഒരു ജീനിയസിൻ്റെ കണ്ടെത്തലാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു സിദ്ധാന്തത്തെ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ ശങ്കരാചാര്യന്റെ കണ്ടെത്തലാണ്. ആ വിഷയ വിഷയഭാവം അത് തന്നെയാണ് ഇവിടെയും കൊണ്ടുവരുന്നത്. ചൈതന്യം എന്ന് പറയുന്നത് ഒരിക്കലും പരന്മാർക്ക് ഉപലബ്ധമാകുന്ന ഒന്നല്ല. നിങ്ങൾ പറയുന്ന ഭൗതിക പരിണാമമാണ് ചൈതന്യമെങ്കിൽ ഇത് പരന്മാർക്കും ഉപലബ്ധമായല്ലേ. ഇത്രയേ ഉള്ളൂ സംഗതി, ലളിതമായി പറയുക. എന്തുകൊണ്ട്? ഭൗതികം പരന്മാർക്ക് ഉപലബ്ധമാണ്, ഭൗതിക പരിണാമങ്ങളും എല്ലാം പരന്മാർക്ക് ഉപലബ്ധമാണ്. പരനെന്ന് പറയുമ്പോൾ ചൈതന്യം, അത് എന്റെ ചൈതന്യമായാലും ശരി പരന്റെ ചൈതന്യമായാലും ശരി. അതുകൊണ്ട് തന്നെ ഭൗതിക വികാരമല്ല അത് നമ്മൾ പറഞ്ഞല്ലോ. ഇതെവിടെയാ കൊണ്ടുവന്ന് ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നത്? ചൈതന്യം ഭൗതിക വികാരം എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ ആരംഭിക്കും? ഒരു പിടിയില്ല. ഭൗതിക ശാസ്ത്രത്തിൽ നിന്ന് ഒരു പിടിയില്ല, ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. നോബൽ സമ്മാനം വാങ്ങിയവരടുത്ത് വേണമെങ്കിലും പോയി ചോദിക്കും, പറയാൻ പറ്റത്തില്ല. എവിടുന്ന് തുടങ്ങുന്നു? ചൈതന്യം എവിടെ ആരംഭിക്കുന്നു? ബീജത്തിൻ്റെയും അണ്ടത്തിൻ്റെയും സംയോഗത്തിന് മുമ്പും അവിടെ ചൈതന്യമുണ്ട്. അവിടെയും കാണുന്നത് എന്താണ്? ചേഷ്ടയാണ്. അപ്പൊ പിന്നെ ചൈതന്യത്തിന്റെ അടയാളമാണല്ലോ അത്. വാനം മുമ്പ് പിന്നെ എവിടെ പോകും? എവിടെയാണ് ചൈതന്യത്തെ കണ്ടെത്തുന്നത്? അപ്പൊ എത്ര സൂക്ഷ്മമായ കോശത്തിൽ ചെന്നാലും ശരി അവിടെയും ചൈതന്യമാണ്. ചൈതന്യത്തെ അങ്ങനെയാണ് ഇവിടെ നിർവചിച്ചിരിക്കുന്നത്. എന്താണ് ചൈതന്യത്തിന്റെ അടയാളം? ചേഷ്ട. ആ ചേഷ്ട എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് പിന്നിൽ ചൈതന്യമുണ്ട്. ഏക കോശത്തിൽ വിഭജനം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയാണ്. പ്രവൃത്തിക്ക് പിന്നിൽ എന്ത് വേണം? ചൈതന്യം വേണം. ഇവിടെ അദ്വൈതം വളരെ ലളിതമായ ഉത്തരം പറയും. അങ്ങനെ ഏകകോശത്തിൽ വിഭജനം നടന്ന് ഈ ശരീരം ഉണ്ടായെങ്കിൽ എന്താ പറയുന്നത്? ആ ഈ പഞ്ചഭൂതങ്ങൾ കൂടി ചേർന്ന് ചൈതന്യം ഉണ്ടായെന്ന് ചാർവാകം പറയുന്നു. ചാർവാകന്റെ പഴയ ബുദ്ധിയാണ്, കാരണം അന്ന് ഭൗതിക ശാസ്ത്രത്തിന് അത്ര വലിയ വളർച്ചയൊന്നും. ഇന്നത്തെ ഭൗതിക ശാസ്ത്രന്മാർ എവിടെ തുടങ്ങും? അവർ പറയുമോ എന്താണിത്? നമ്മുടെ ബ്രെയിനിലെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ചൈതന്യം ഉണ്ടായിരുന്നത്. അപ്പൊ ബ്രെയിൻ എങ്ങനെ ഉണ്ടായി? ബ്രെയിൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയും? അത് ഇവിടം മൂലം ഉണ്ടായി. അപ്പോ അത് വീണ്ടും ചെല്ലുന്ന എവിടെയാണ്? ഏകകോശത്തിലേക്ക്. ആ ഏകകോശത്തിലാണെങ്കിലോ അവിടെ വിഭജനം കൊണ്ടാണ് ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് ഈ സ്ഥൂല ശരീരമായി മാറി. അതിലാണ് ബ്രെയിൻ ഇരിക്കുന്നത്, അവിടെയാണ് ചൈതന്യം വന്നത്. അപ്പോൾ അവിടെ ഏകകോശത്തിൽ ചൈതന്യം ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? ജഡമായ ബീജത്തിൽ നിന്ന് കോശം ഉണ്ടാവും, സൈഗോട്ട് ഉണ്ടാവും. പിന്നെ ആ ബീജം എന്ന് പറയുന്നത് എവിടെ നിന്നു? പിതാവിൽ നിന്നും. അതെന്താ? ജഡമായ ബീജമാണ്. ജഡമായ ബീജത്തിൽ നിന്ന് ജീവന്മാരുണ്ടായെങ്കിൽ ഈ ലോകം പൊടിഞ്ഞു പോയാണ് ജീവന്മാരെ കൊണ്ട്. ഇവിടെ ആർക്കും നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ലാതെ. അപ്പൊ ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഈ ബ്രെയിനും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടക്കം എവിടെ പോകും? അപ്പൊ അവസാനം പറയും, ഇതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ആ രീതിയിൽ പോയതിന് സമാനം കണ്ടെത്താൻ ഇന്നത്തെ വഴിക്ക് സാധ്യമല്ല. ഭാഷകാരൻ പറയുന്നത് അതൊക്കെ വിടുക, നിങ്ങളുടെ ഇലക്ട്രോണും പ്രോട്ടോണും ഒന്നും കൊണ്ടെന്ന് ഒരു രക്ഷയില്ല. വിഷയ വിഷയഭാവത്തിലേക്ക് വരും. ഇത് ആധ്യാത്മിക വാദികൾക്ക് പോലും, ഭൗതികവാദി പോട്ടെ ആധ്യാത്മികവാദിക്ക് പോലും ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാം. ഭാഷകാരന്റെ ഈ വിഭജനം വളരെ പ്രയാസമാണ്. ബാക്കി വരുന്നതെല്ലാം ഇപ്പോ ഇച്ഛ, പ്രാണൻ, ഇതെല്ലാം എന്താണ്? ചൈതന്യത്തിന്റെ വിഷയങ്ങളാണ്, ബോധത്തിന്റെ വിഷയങ്ങളാണ്. ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്നു കാമം, ക്രോധം, ഇതെല്ലാം അനുഭവപ്പെടുന്ന എന്താണ്? ചൈതന്യ വിഷം. അതിനാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? ആത്മധർമ്മങ്ങളെന്ന് പറഞ്ഞു. ശരിക്കും അദ്വൈതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ധർമ്മധർമ്മി ഭാവത്തെയൊന്നും സ്വീകരിക്കുന്നില്ല. പക്ഷെ ചാർവാകനോട് സംസാരിക്കുമ്പോൾ കടുത്ത അദ്വൈതം പറഞ്ഞാൽ ചാർവാകനൊന്നും പിടികിട്ടത്തില്ല. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണ് ചേതിൻ്റെ ധർമ്മങ്ങൾ, ആത്മധർമ്മങ്ങൾ. ഇപ്പോൾ ഈ ശരീരത്തിൻ്റെ ചേഷ്ട കണ്ടിട്ട് ഓരോന്ന് അനുമാനിക്കുന്നു. അന്യൻ, എൻ്റെ മുഖം കണ്ടിട്ട് എൻ്റെ ഉള്ളിൽ ക്രോധമുണ്ടെന്ന് അനുമാനിക്കുന്നു. ആ ക്രോധം എന്ന് പറയുന്നത് എങ്ങനെയാണോ എൻ്റെ ബോധത്തിന് വിഷയമായിരിക്കുന്നത്, അതുപോലെ അന്യത്തിൻ്റെ ബോധത്തിന് വിഷയം ആകുന്നില്ല. അവൻ്റെ ഉള്ളിൽ ക്രോധം വരുമ്പോഴാണ് അവന് വിഷയമാകുന്നത്. ഇതാണ് ഭാഷകാരൻ പറയുന്നത്. അപ്പോൾ ആന്തരികമായി അനുഭവപ്പെടുന്ന കാമക്രോധാദി വിഷയങ്ങൾ പോലും എന്തുകൊണ്ട് അതൊക്കെ അങ്ങനെ ആന്തരികമായി അനുഭവപ്പെടുന്നവിടെ അന്ധകരണമെന്ന് പറയുന്ന ഒരു വിഷയത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അതെല്ലാം വിഷയങ്ങളിൽപ്പെടുന്നതാണ്. അതിനെ വിഷയമാക്കുന്ന എന്താ? ഉള്ളിലിരിക്കുന്ന വിഷയമായിരിക്കുന്ന ചൈതന്യം. പക്ഷെ ഇത് അന്യനിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം താൻ ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു അനുമാനമാണ്, ഊഹിക്കുകയാണ്. അവൻ്റെ ചേഷ്ടകൾ കണ്ടിട്ട് ശാരീരികമായെന്ന് വെച്ചാൽ ചേഷ്ട ക്രിയാരൂപത്തിലും മുഖത്തിലെ ഭാവങ്ങളും എല്ലാം കണ്ടിട്ട് അവിടെ അതുപോലും അനുമാനിക്കുകയാണ്. അതുപോലും അത് വിഷയങ്ങളായിട്ട് കൂടി അതും അനുമാനിക്കുന്നു. അപ്പോൾ അതിനെയും വിഷയമാകുന്ന ചൈതന്യം എങ്ങനെയാ പരന്ന് പ്രത്യക്ഷമാകും? അപ്പോൾ ചൈതന്യം ഒരിക്കലും ആർക്കും വിഷയമാകുന്നില്ല. അതെപ്പോഴും വിഷയമായി തന്നെ ഇരിക്കുന്നു, എല്ലാത്തിനെയും ഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെ വിഷയമായിരിക്കുന്ന ചൈതന്യം എങ്ങനെ ഭൂതധർമ്മമാകും, ഭൗതിക ധർമ്മങ്ങളാകും എന്നാണ് ഭാഷകാരൻ ചെയ്യുന്നത്. സാധ്യമല്ല. ഇവിടെ എല്ലാ പഠനങ്ങളും ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അതിനെക്കുറിച്ചുള്ള എല്ലാ നിഗമനങ്ങളും എന്തൊക്കെ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചാലും എല്ലാം എന്തായിരിക്കും? എല്ലാം വിഷയങ്ങളായിരിക്കും, വിഷയിയാകത്തില്ല. അതുവെച്ചാൽ വിഷയി സദാ ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രമായി തന്നെ നിൽക്കുന്നു. അതാണ് ചൈതന്യം, അതാണ് ആത്മാവ്. ശരീരം നശിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ ശരീരത്തിൻ്റെ ധർമ്മമല്ലാത്ത വിഷയം നശിക്കുമെന്നങ്ങനെ തീരുമാനിക്കാൻ പറ്റും? വിഷയം നിത്യമായി തന്നെ നിൽക്കുന്നു. അപ്പോൾ അത് എന്ത് സംഭവിക്കുന്നു? അത് ഒരു ശരീരത്തിലൂടെ പ്രകടമാകുന്നത് പോലെ മറ്റ് ശരീരങ്ങളിലും പ്രകടമാകും. അപ്പോൾ വരവ് പോക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത് അവസാനം ഏകമാണ്, നിത്യമാണ്, അവികാരിയാണ് എന്നെല്ലാം വിശദീകരിക്കുമ്പോൾ അതിനെല്ലാം സമാനമായി അനിത്യമായ ചൈതന്യമാണ്, അത് ഒന്നിൻ്റെയും വികാരമല്ല. പിന്നെ ആത്യന്തികമായി അത് വിഷയമല്ല. എന്തുകൊണ്ട് പറയും? വിഷയഭാവം എന്ന് പറയുന്നതും വാസ്തവത്തിൽ അംഗീകരിച്ചുകൊണ്ട് പറയുന്നതല്ല. എങ്ങനെയാണോ ചൈതന്യത്തിൻ്റെ ആഗമനങ്ങളെക്കുറിച്ച് പറയുന്നത്, വാസ്തവത്തിലല്ലെങ്കിലും അത് കല്പിതമായി പറയുന്ന അതുപോലെ കല്പിതമായി സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, വാസ്തവത്തിൽ സ്വീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. ഏകമേവ അദ്വിതീയം, ചൈതന്യം മാത്രമേ ഉള്ളൂ. ഇതിനെ നിഷേധിക്കാൻ യുക്തിയോ ശാസ്ത്രമോ എന്താ ഉള്ളത്? കാരണം യുക്തിക്കോ ശാസ്ത്രത്തിനൊന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല. ഇത് അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യമാണ്. വാദപ്രതിവാദത്തിന് പോകുന്നതും ശാസ്ത്രത്തെ വിശദീകരിക്കാൻ പോകുന്നതുമെല്ലാം അതാത് വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇത് വിഷയെ ആശ്രയിച്ചിട്ടാണ് ഇത് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഭൗതികമായി അതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ടൊക്കെ വിശദീകരിക്കാൻ പോയാൽ നിങ്ങൾ തന്നെ നാണം കെട്ടും. ആ രീതിയിൽ ഇതിനെ വിശദീകരിക്കാൻ സാധ്യമേ അല്ല. അവള് പറയുന്നു, പതിതേപി കഥാചിത് ദേഹേ ദേഹാന്തര സഞ്ചാര ആത്മധർമ്മ അനുവർത്തി. ഇത് ചരദാകന്റെ യുക്തിക്കനുസരിച്ച് സമാനം പറയുകയാണ്. ചൈതന്യത്തെ സംബന്ധിച്ചുള്ള ആത്യന്തികമായ സിദ്ധാന്തമല്ല, അദ്വൈതിയുടെ സിദ്ധാന്തത്തിലേക്ക്, അദ്വൈതിയുടെ സിദ്ധാന്തത്തിലേക്ക് ക്രമമായി പോവുകയാണ്. ശരീരം നശിച്ചു കഴിഞ്ഞാൽ ചൈതന്യം നശിക്കുന്നു എന്ന് പറയുന്നത് കേവലം ഒരു സങ്കല്പം മാത്രമാണ്, നിങ്ങളുടെ ഒരു സംശയം. അത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയത്തില്ല അങ്ങനെ സംഭവിക്കാമോ എന്നുള്ളത്. ഇത് വിശദീകരിക്കുമ്പോൾ അത് പദാർത്ഥധർമ്മമല്ല എന്ന് മനസ്സിലാകുമ്പോൾ സംശയിക്കാനേ പറ്റും. സംശയം മാത്രമേ നാവി പരപക്ഷ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് ശരീരധർമ്മമാണ് ചൈതന്യം എന്നുള്ളതും സംശയം കൊണ്ട് തന്നെ നിഷേധിക്കപ്പെടുന്നു. സംശയം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആ സിദ്ധാന്തം നിരാകരിക്കപ്പെടുന്നു. കാരണം സിദ്ധാന്തം എപ്പോഴും എങ്ങനെയായിരിക്കണം? സംശയരഹിതമായിരിക്കണം. സംശയാത്മകത്തെ സിദ്ധാന്തം എന്ന് പറയാൻ പറ്റില്ല എന്ന്. ശരീരം നശിക്കുമ്പോ ചൈതന്യം നശിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നുണ്ടാണ്, ഒന്നും പിന്നെ അവശേഷിക്കുന്നില്ല. ഭാഷകാരം ചോദിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? നിങ്ങളെന്താ പ്രത്യക്ഷമായി കാണുന്നുണ്ടോ ചൈതന്യ നാശം? അത് പിന്നെ എങ്ങനെ മൃതശരീരം പറയൂ? അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ചാർവാകൻ പറയുന്നത് മരിച്ചവും പറയുന്നില്ല ഞാനിതാ ഉണ്ടെന്ന്. സംശയം എന്നേ പറയുന്നുള്ളൂ. ഉണ്ടല്ലേ പറഞ്ഞ ശരീരാന്തര സഞ്ചാരം, ഈ ശരീരത്തിലുണ്ടെന്നല്ലേ പറയുന്നു. വേറെ ശരീരത്തിൽ കാണാൻ പാടില്ലേ എന്നാണ് സംശയം കൊണ്ട്. സംശയം കൊണ്ട് എന്താ സംഭവിക്കുന്നു? പരപക്ഷത്തെ നിഷേധിക്കുന്നു. ഇന്നില്ല, പരപക്ഷത്തെ നിഷേധിക്കുന്നു. സ്വപക്ഷത്തെ അങ്ങനെയല്ലല്ലോ സ്ഥാപിക്കുന്നു. സ്വപക്ഷത്തെ സ്ഥാപിക്കുന്ന വിഷയഭാവത്തെ വെച്ചുകൊണ്ട് ചരവൻ പറയുന്നത് ചൈതന്യം അനുഭവിക്കുന്നില്ല, അതുകൊണ്ടില്ല. അപ്പോൾ പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം സ്വീകരിക്കുന്ന നിങ്ങളുടെ അനുപലബ്ധി കൊണ്ട് ഒന്നിനെ ഇല്ലെന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. പറയുന്ന ആലോചിച്ച് പറയണമെന്ന്. എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ ഈ ശരീരത്തിലെങ്കിൽ വേറെ ശരീരത്തിൽ കാണും. അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ചെറുവാകനപ്പോ അനുമാനത്തെ ചരവാകൻ ഇല്ലെന്ന് പറയുന്നത് അതാണ് സംശയം എന്ന് പറയുന്നു. ചരവാകൻ ഇല്ലെന്ന് പറയണമെങ്കിലും എന്ത് വേണം? അനുമാനത്തെ സ്വീകരിക്കും. ഇവിടെ അനുമാനിക്കുന്നു വേറെ ഒന്നിൽ കണ്ടയ്ക്കാം ചെയ്തില്ലേ. അങ്ങനെ എന്തുകൊണ്ടായിക്കൂടാന്നാണ്, ഉണ്ടെന്ന് പറയുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടായിക്കൂടാ? ഈ മുറിയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആള് ഇവിടെ ഇല്ല, അപ്പുറത്തെ മുറിയിൽ കാണാം എന്ന് പറഞ്ഞു. ആർക്ക്? അല്ല, അതിന് ചാർവാകൻ അനുമാനത്തെ സ്വീകരിക്കുന്നുണ്ടല്ലോ. ആ ചാർവാകൻ പ്രത്യക്ഷമേ സ്വീകരിക്കുന്നു. ആ രണ്ടു കൂട്ടരുടെ ആവശ്യമില്ലല്ലോ. അദ്വൈതിയെ സംബന്ധിച്ച് അനുമാന പ്രമാണമുണ്ട്, പിന്നെ അതിൽ ദോഷം പറഞ്ഞാൽ മതി. ചരവാനെ സംബന്ധിച്ച് അനുമാനമേ ഇല്ല, ഇല്ലാത്ത അനുമാനം കൊണ്ടാണ് ചൈതന്യത്തെ നിഷേധിക്കുന്നത്. അപ്പോൾ പറയും, അല്ല ഞങ്ങൾ അനുമാനിക്കും, നിങ്ങളുടെ അനുമാനത്തിൽ ദോഷമുണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അനുമാനത്തെ സ്വീകരിക്കണം. നിങ്ങളുടെ അനുമാനത്തിൽ നിങ്ങൾ ഏത്വോപാസം പറയും എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അപ്പൊ അനുമാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ വഴക്കാവും, പിന്നെ ഇവിടെ എങ്ങും നിൽക്കത്തില്ല, പിന്നെ അനുമാനങ്ങളുടെ പ്രളയമാവും. അപ്പൊ അനുമാനത്തെ സ്വീകരിക്കുന്നില്ല, പ്രത്യക്ഷത്തെ മാത്രമേ സ്വീകരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. അനുമാനത്തെ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ അത് അടുത്ത വിഷയമാകും. ഇല്ല ഇല്ല, ചാർവാകം സ്വീകരിക്കൂ. അപ്പൊ ചാർവാകനെ ബോധ്യപ്പെടുത്തുകയാണ്, കേവല പ്രത്യക്ഷ പ്രമാണം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, മറ്റൊരാളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ സിദ്ധാന്തം ഇതാണ്. ഒരു സംവാദത്തിന് വരുമ്പോൾ കേവലം പ്രത്യക്ഷത്തെ മാത്രം ആശ്രയിച്ചിട്ട് സംവാദം സാധ്യമല്ല. അതിന് പറയുന്നു, വേറൊരു ഉദാഹരണം ചോദിക്കും. ചാർവാകൻ ചാർവാകന്റെ ശിഷ്യനെ ഉപദേശിക്കുന്നു. അപ്പോൾ ശിഷ്യനെ ഉപദേശിക്കുമ്പോൾ തൻ്റെ സിദ്ധാന്തങ്ങളെ വ്യക്തമായി ഉപദേശിക്കണമെങ്കിൽ ശിഷ്യന്റെ ഉള്ളിലിരിക്കുന്ന അജ്ഞാന സംശയ വിപര്യങ്ങളൊക്കെ മാറിയോ എന്നറിയുന്നു. അങ്ങനെയല്ലേ ഉപദേശിക്കാൻ പറ്റും. അപ്പോൾ അത് ചാർവാകൻ എങ്ങനെ മനസ്സിലാക്കും? ചാർവാകൻ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റത്തില്ല. കാരണം സാധാരണഗതിയിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാന സംശയ വിവരങ്ങളെയൊക്കെ ഊഹിക്കുകയാണ്. ഊഹിക്കാനും അനുമാനിക്കാനും പറ്റും, അല്ല ഒരാളുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാന സംശയങ്ങളെ പ്രത്യക്ഷമായി കയറി പരിശോധിക്കാൻ പറ്റും. അത് അനുമാനിക്കാനേ പറ്റും. അത് അനുമാനിച്ച് അതുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉപദേശം തുടരുന്നത്. ഇങ്ങനെയുള്ള ഒരു ഉദാഹരണം പറയുന്നതാണ്. ഇങ്ങനെയുള്ള ഒന്നും സാധ്യമല്ലാതെ വരും. പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം സ്വീകരിച്ചുകൊണ്ട് സാധ്യമല്ല, അനുമാനത്തെ സ്വീകരിക്കേണ്ടി വരും. എന്താ ചർവാകൻ പറയുന്നത്? എവിടെ എവിടെയെല്ലാം എന്താണ് പുകയുണ്ടോ അവിടെ എവിടെയെല്ലാം തീയുണ്ടെന്ന് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതിന് ചർവാകൻ പറയുന്നത്, ഇപ്പോ തീ എന്ന് പറയുന്നത് ആകാശത്തിൽ തീയുണ്ട്, എങ്ങനെ അഭ്രത്തിൽ മേഘത്തിൽ തീയുണ്ട് അല്ലേ, അവിടെ പുകയുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പുകയില്ലാത്ത തീ ഉള്ളിടത്തോളം കാലം അങ്കാരം കനൽ അവിടെയും പുകയില്ല. ആകാശത്തിൽ മിന്നൽ, അത് അഗ്നിയാണല്ലോ, മിന്നൽ വരുമ്പോൾ പുകയാറുണ്ടോ? ചെറുവാഞ്ഞു. അപ്പോൾ പുകയില്ലാത്ത തീ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എങ്ങനെ? എവിടെ എവിടെയെല്ലാം പുകയുണ്ടോ അത് ഭാഗികമാണ്, ഏകപക്ഷീയമായിട്ടാണ്. ഒരു ഭാഗം മാത്രമാകുന്നുള്ളൂ, അന്യം മാത്രമാകുന്നുള്ളൂ. അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ്. അത് അതുകൊണ്ടാ കുഴപ്പം, അത് അംഗീകരിക്കില്ല. പുകയില്ലാതെയും തീ സംഭവിക്കാമെന്നിരിക്കെ അത് തന്നെ എന്ന് തർക്കികന്മാർ പറയും. അത് ഒരു ഭാഗം അന്വയമേ ആകുന്നുള്ളൂ, വ്യതിരേകം വരുന്നില്ല. ഒരു ഭാഗം ശരിയാണ്, മറുഭാഗം വരുന്നില്ല. അങ്ങനെ വരാത്തിടത്തോളം കാലം അനുമാനത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ അനുമാനിക്കണമെങ്കിൽ രണ്ടും വരണം. ഇവിടെ എവിടെയെല്ലാം പുകയുണ്ടോ ഉള്ള തീ വേണം, എവിടെ തീയില്ലയോ ഇവിടെ പുകയില്ല, അങ്ങനെ വരണം. ഇത് പകുതിയുള്ളതുകൊണ്ട് നിങ്ങളൊരു പ്രമാണത്തെ സ്വീകരിക്കുകയാണെങ്കിൽ പകുതിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രമാണം ഇല്ലെന്നും പറയാം. രണ്ടിനും തുല്യ യുക്തിയില്ല. മനസ്സിലായ അപ്പോ അത് ഭാഗികമായിട്ടാണ് ആ വ്യാപ്തിയെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു അനുമാനം എന്ന് പറയുന്ന പ്രമാണത്തെ സ്വീകരിക്കാൻ തയ്യാറില്ലെന്നാണ്. അപ്പൊ സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ തിരിഞ്ഞ് സംസാരിക്കാൻ പറ്റൂ. ഇനി അങ്ങനെ ഒരു പ്രമാണത്തെ സമർത്ഥിക്കാതെ അംഗീകരിക്കുന്നില്ല, പ്രത്യക്ഷം മാത്രമേ ഉള്ളൂ. അതിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്, പ്രത്യക്ഷം മാത്രം സ്വീകരിച്ചാൽ ഇത്തരം കാര്യങ്ങൾക്ക് സംശയം വരും, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് സിദ്ധാന്തം സമർത്ഥിക്കാൻ സാധ്യമല്ല എന്നാണ്.